അനുകമ്പയിൽ ജീവിക്കുക, അനുകമ്പയുടെ ആ അതിൽ തന്നെ പ്രവർത്തിക്കുക. ഈ പ്രവർത്തിച്ചെടുത്ത് വിജയിച്ച ആളാണ് ഗുരു. ഗുരുവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ആ അനുകമ്പ എന്ന് പറയുന്നത് ഗുരുവിനങ്ങനെ സ്വജനങ്ങളോട് മാത്രമല്ല ഉണ്ടായിരുന്നു, ഒരു സ്വജനങ്ങൾ സ്വസമുദായം അങ്ങനെയൊക്കെ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സ്വജനങ്ങളോട് മാത്രമല്ല ഈ അനുകമ്പ, എല്ലാവരോടും ഗുരുവിനുണ്ടായിരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഇത് മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗുരുവിനന്ന് ഒരു സാമൂഹികമായ അംഗീകാരം ഉണ്ടായത്. അപ്പൊ ഇന്നത്തെ NSS ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, SNDP ഉണ്ടായതിനു ശേഷം, അന്ന് നായന്മാരുണ്ടാക്കിയ ഒരു സംഘടനയാണ് കേരളീയ നായർ സമാജം. അപ്പൊ അത് SNDP ഉണ്ടായപ്പോൾ നായന്മാരുടെ ഇടയിൽ ഒരു ഉണർവ് വന്ന് അവരുണ്ടാക്കിയാണ്. എൻ്റെ കോട്ടയത്ത് സമ്മേളനം നടന്നപ്പോൾ അവര് ഗുരുവിനെയാണ് ക്ഷണിച്ചുകൊണ്ടുപോയി അവിടുത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനാക്കിയത്. അപ്പോ അന്ന് നായന്മാരിൽ പ്രഗത്ഭന്മാരായ ആത്മീയ ആചാര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. വടക്ക് ഒരാളുണ്ടായിരുന്നു, എന്താ കുട്ടിയുടെ പേര്, ശിവാനന്ദ സദാനന്ദ സ്വാമിയുടെ കൊട്ടാരക്കര ചട്ടമ്പി സ്വാമി ഉണ്ടായിരുന്നു, വടക്ക് വേറൊരാളുണ്ടായിരുന്നു, പിന്നെ സിദ്ധസമാജ ഇത് വച്ചിട്ടാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും അവര് ഗുരുവിനെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനാക്കി. ഇപ്പൊ അന്ന് പ്രത്യേക ഇന്നത്തെ പോലെയല്ല, ജാതീയമായ വളരെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന കാലമാണ്. ഇന്ന് അതൊക്കെ സ്വാഭാവികമാണ്. ഇന്നങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് അതിശയിക്കുകയാണല്ലോ. പക്ഷെ അന്ന് ഭയങ്കരമായ അകൽച്ച നിൽക്കുന്ന ഒരു സമയത്ത് ഗുരുവിനെ വിളിച്ചുകൊണ്ട് പോയി, ഗുരു അവിടെ പോയി അതിൽ പൂർണ്ണമായും പങ്കെടുക്കുക മാത്രമല്ല, ഗുരു സദസ്സിൽ ശ്രോതാവായിട്ട് വരെ ഇരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. സ്റ്റേജിൽ മാത്രമാണ്. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ ഒരു അംഗീകാരം കിട്ടി? ഒരു ആദർശം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പൊ ഗുരു ഒരു വിപ്ലവകാരി എന്നൊക്കെ ഇന്ന് ആൾക്കാർ പറയും. അങ്ങനെ ഒരു വിപ്ലവത്തിന്റെ പാതയല്ല ഗുരു സ്വീകരിച്ചത്. വിപ്ലവം എന്ന് വെച്ചാൽ അക്രമം എന്നുള്ള അർത്ഥത്തിലാണ് പറയണെങ്കിൽ ആ രീതിയിലല്ല, ഒരു അക്രമത്തിന്റെ വഴിയല്ല ഗുരു സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഈ എല്ലാ ജാതീയമായ അസമത്വങ്ങളെയും നേരിടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും എല്ലാം ചെയ്യുമ്പോഴും ഗുരു സ്വീകരിച്ച നയം എന്ന് പറയുന്നത് അത് അനുകമ്പയുടെ തന്നെയാണ്. അവരോടും അനുകമ്പയാണ് കാണിച്ചത്. അതാണ് പ്രത്യേകത. ഒരു നമ്പൂതിരി ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഗുരുവിനോട് സംസാരിച്ച് ഇരുന്നു. ഭക്ഷണം കഴിക്കാനും അയാൾ തയ്യാറായില്ല. അന്നത്തെ കാലത്ത് അത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഐത്തം മറ്റൊന്നുകൂടെ ഉണ്ട് അതിനകത്ത്. ഈ അയിത്ത ആൾക്കാർ പാലിക്കുക എന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ നിയമമാകുമ്പോൾ, ഒരാൾ ഒരു നമ്പൂരി ശിവേരി വന്ന് ഗുരുവിനോട് സംസാരിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നതന്നെ അന്നൊരു പുരോഗമന ചിന്തയാണ്, അന്നത്തെ ജാതി വ്യവസ്ഥകളനുസരിച്ച്. പക്ഷെ അയാൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് പറഞ്ഞ് അയാൾക്ക് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അയാൾക്കൊന്നും കൊടുക്കണ്ട, കരുക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ മുറുകുറത്ത് വിടുന്നു. ഭക്ഷണം കഴിക്കാത്തവൻ എന്തിനാ പിന്നെ ഇത് കൊടുക്കുന്നത് എന്ന്. ഇതാണ് ശിഷ്യന്മാർ കൂടെ വന്നത്. ഗുരു പക്ഷെ അതിൻ്റെ അപ്പുറം കണ്ടു. കാരണം ഒരുത്തൻ അങ്ങനെ അയിത്തം പാലിക്കുന്നതിന് അവൻ മാത്രമല്ല ഉത്തരവാദി, അവൻ്റെ സമൂഹം മുഴുവൻ ഉത്തരവാദിയാണ്. ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവനെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും. സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് അവന് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാ. ഈ സമുദായ ഭ്രഷ്ടെന്ന് പറയുന്നത് കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ വളരെ എല്ലാ ജാതികളിലും ഇത് വളരെ ശക്തരൂഢമായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഗുരുവിന് ബോധമുള്ളത് കൊണ്ടാണ് ഗുരു എപ്പോഴും വളരെ അനുനയത്തിൻ്റെ ഒരു രീതി സ്വീകരിച്ചത്. അത് അയാളുടെ മാത്രം പ്രശ്നമല്ല, അത് ഒരു സമൂഹം തന്നെ അയാൾ മാറണമെന്ന് ആഗ്രഹിക്കാതെയും ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന പലരും, വിരൂപാക്ഷൻ നമ്പൂരി അങ്ങനെ പോലെയുള്ള പല ആൾക്കാരും, വി ടി, ഇവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ജീവചരിത്രങ്ങൾ. എന്താണോ അവർ ഇങ്ങനെ ഈ അവരുടെ തന്നെ സമുദായത്തിനകത്തുള്ള ഐത്തം പോലുള്ളതിനെതിരായിട്ടൊക്കെ അവർ പ്രവർത്തിച്ചപ്പോൾ അവരെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് ആക്കുകയാണ് ചെയ്യുന്നത്. പുറത്താക്കിയ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കുകയെന്ന് വെച്ചാൽ അവർക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല, സമൂഹത്തിലെ യാതൊരു തരത്തിലുള്ള പരിപാടികളും പങ്കെടുക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സമുദായ ഭ്രഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുനിന്ന് ഒരാൾ വേറൊരു പ്രദേശത്ത് പോയി വിവാഹം കഴിച്ച അയാളെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടാക്കും. സമുദായ ഭ്രഷ്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് ഓരോ ജാതിക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. പുലയരുടെ ഇടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു പണ്ട്. നമ്പൂതിരിമാർക്ക് പിന്നെ നായന്മാരുടെ വീട്ടിൽ സംബന്ധം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വ്യഭിചാരമാണ്. സംബന്ധം എന്നൊരു മാന്യമായ ഭാഷയിൽ പറയുന്നു തന്നെയാണ്. ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇതേ ആചാരം പുലയന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ പുലയരുടെ ഇടയിൽ വരുമ്പോൾ എങ്ങനെയാണ്, അതിനകത്ത് ഉപജാതികളുണ്ട്, അതിൽ മേൽജാതി. ഇത് ഇവരെ കണ്ടാ പഠിക്കുന്നത്, ആരെ, ഈ മേലിലുള്ളവർ ചെയ്യുന്ന കണ്ടാണ് ഇവരും പഠിക്കുന്നത്. അപ്പോൾ അതിന് താഴ്ന്ന ജാതിക്കാരന് പോയി ഇവൻ സംബന്ധത്തിന് പോകും. ഇതുപോലെ തന്നെ അസൽ നമ്പൂരിയുടെ അതേ ചിട്ടവട്ടങ്ങളോടുകൂടി ആ വീട്ടിൽ പോയി സംബന്ധത്തിന് പോയി കഴിഞ്ഞാൽ രാവിലെ അവൻ സംബന്ധമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി അവൻ ഇഞ്ഞു വന്നാൽ പിന്നെ അവരുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് എല്ലാ ജാതികളിലും ഉണ്ടായിരുന്നു, ഒരിടത്ത് മാത്രം പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹം, അന്ന് കുറച്ചൊക്കെ ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് മാറ്റം വന്നെങ്കിലും ഇത് ഈ പറയുന്നൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തല്ല, പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയൊക്കെ കാലത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നേ പറയാൻ പറ്റും, മാറി എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ മറ്റ് സമുദായങ്ങളോട് ഗുരുവിൻ്റെ സമീപനം എന്തായിരുന്നു? അപ്പോൾ ഒരു പകയുടെ സമീപനമായിരുന്നില്ല. അപ്പോൾ ഗുരു എന്താ പറഞ്ഞത് നമ്പൂരിയെ കുറിച്ച്? അയാളുടെ ഐത്തത്തിന് അയാളെ സ്വയം ശിക്ഷ വാങ്ങിക്കഴിഞ്ഞു. എന്താണോ പട്ടിണിയിരുന്നു, അയാളുടെ ഐത്ത വിചാരം കൊണ്ട് അയാളെ തന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അനുകമ്പ അവനോട് തന്നെ വേണം. താൻ പട്ടിണിയിരിക്കേണ്ട എന്തുകൊണ്ട്? തൻ്റെ തന്നെ ദുർവിചാരം കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ എന്തിനാ അയാളെ ശിക്ഷിക്കുന്നു? അയാൾ തന്നെ അയാളെ ശിക്ഷിച്ചല്ലോ. ആ തിരിച്ചറിവ് അയാൾക്കല്ല, ഗുരുവിനാ തിരിച്ചറിവുണ്ട്, ഈ ശിഷ്യന്മാർക്കും അതില്ല. ഇതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. വളരെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു. ആ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് വന്ന് ചിദാനന്ദപുരിയാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു മണ്ടത്തരം പറഞ്ഞവിടെ. അത് അബദ്ധമാണ്, അതിങ്ങനെ ഈ എന്താണോ അല്ലല്ല, അത് അബദ്ധങ്ങൾ പറ്റുന്ന ആവേശത്തിൽ പറയുന്നു. എന്തു ഐക്യമെന്നൊക്കെ പറയുമ്പം അതിനെ സത്യാനന്ദ സ്വാമി എന്തെഴുതി? വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും എഴുതിയത്. ആര്? ജയസ്വാമി. സത്യാനുസ്വാമി തെറ്റിച്ചെഴുതിയ അങ്ങനെ എഴുതി വെച്ചോ? അല്ല, ഇത് കുമാരനാശാന്റെ ജീവചരിത്രത്തിൽ ഉണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് കുമാരനാശാന്റെ ജീവചരിത്രം വായിച്ചാൽ മതി. ജീവചരിത്ര സംഗ്രഹം ഉണ്ടല്ലോ, അതിനകത്ത് ആശാൻ പറയുന്നുണ്ട് ഈ സംഭവത്തെ. അല്ല, ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. അപ്പോ അങ്ങനെ പറയുമ്പോ അന്നത്തെ കാലത്ത് പോലും മറ്റുള്ളവർ ഗുരുവിനെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അതിശയിക്കുകയല്ല അന്ന്. അതിനുശേഷം ശങ്കറും മന്നവും കൂടെ ചേർന്ന് ഹിന്ദു മഹാമണ്ഡലമൊക്കെ ഉണ്ടാക്കി. അതൊക്കെ പിൽക്കാലത്ത് വന്ന പല നീക്കങ്ങളും, അത് പൊളിഞ്ഞുപോയി. പിന്നെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൂടെ ചേർന്നുണ്ടാക്കി, അതും പൊളിഞ്ഞു. എടുത്തു ചാട്ടങ്ങളാണ്, ഇതൊന്നും ഒരിക്കലും നിൽക്കത്തില്ല. ഇങ്ങനെയുള്ള ഏച്ചുകെട്ടലുകളെന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സമുദായങ്ങൾക്കുള്ള താല്പര്യങ്ങൾ വേറെയാണ്. ഇല്ല ഇല്ല, നാരായണ പള്ളിയെന്ന് അതിപ്പോ പറഞ്ഞ NSS ആഭ്യന്തരമായിപ്പോ, അതുകൊണ്ട് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല. അത് ഒരു നാരായണ പള്ളിയിലൊന്നും അതിന് യാതൊരു പങ്കും വഹിച്ചാണ്. അപ്പോ സുമാരൻ നായരും വെള്ളാപ്പള്ളി അവരണ്ടിനും കൂടെ ചെയ്ത ഒരു പരിപാടിയാണ്. തെറ്റിയും ചെയ്തു. അപ്പോ അത് ശരിയാവില്ല. കാരണം എന്താണ്, സാമുദായിക താല്പര്യങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നവരെങ്ങനെ യോജിക്കാൻ പറ്റും? ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പോ ഗുരു എങ്ങനെ യോജിച്ചത്? ഗുരുവിന്റെ ഈ ആശയം, അനുകമ്പ എന്ന് പറയുന്ന ആശയം, അത് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഗുരുവിന് അങ്ങനെ ഒരു അംഗീകാരം ഉണ്ടായത്. മറ്റതങ്ങനെയല്ല. മറ്റ ചില പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റുകളാണ്, അതൊന്നും നിലനിൽക്കത്തില്ല. അതിന് ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ ഏത് യോജിപ്പിനെയും തകർക്കത്തക്ക രീതിയിലുണ്ട്. അപ്പൊ പിന്നെ യോജിക്കാൻ പറ്റത്തില്ല. ഗുരുവിനങ്ങനെയാണ് നമ്മൾ അത് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റുകൾ എടുത്ത് പറയുമ്പോൾ. ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളെ ഗുരുവിന്റെ ജീവിതത്തിൽ നിന്നും പ്രവർത്തനങ്ങളും പഠിച്ച് കണ്ടെത്തണം. എല്ലാത്തിനും നിരവധി ഉദാഹരണങ്ങളോടെ ഇത് വിശദീകരിക്കാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോഴാണ് ഇന്നത്തെ മനുഷ്യർ ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കുന്നത്. ആഹാ, അങ്ങനെ ആയിരുന്നു. അന്നത്തെ സാഹചര്യങ്ങളും മനസ്സിലായിട്ടുള്ളൂ. ഇന്ന് ആ കാലഘട്ടത്തിൽ ഗുരു എങ്ങനെ, അതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ അനുകമ്പ തന്നെയാണ്. ശിവരി വന്ന നമ്പൂതിരിയോട് ഗുരു കാണിച്ചതും ആ അനുകമ്പ എന്ന് പറയുന്ന വികാരം തന്നെയാണ്. ആരും ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അവനവനോട് അനുകമ്പ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കും, അതില്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ. നമുക്ക് അനുകമ്പ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ശിക്ഷിക്കുകയാണ്. അത് സെന്റ് പോള് പറയും, നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ കള്ളവും പറയും. ആരെ? ദൈവത്തെ. എന്ന് സെന്റ് പോളിന്റെ ഗോസ്പലിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കള്ളവും പറയും. അതിനെ പിന്തുടരുന്ന ആളാണ് ആര്? ആര്? ആരാണ്? പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചോണ്ടാ മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ അടിച്ചുവിടും. ഏത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയി ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ തട്ടിവിടും. ആ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, അവരെ അഹിംസ അക്രമം വേണ്ടിയോ അതായത് ഈ ശശി തരൂർ പറയുന്നതേ ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന അവരിവിടെ വന്നത് കുറച്ച് ഈസുകാരെ പോലെയും ഡച്ചുകാരെ പോലെയും കച്ചവടത്തിന് വന്നവരാണ്. അറബികളെ പോലെയൊക്കെ കച്ചവടത്തിന് വന്നവരാണ്. റോമാക്കാരെ പോലെ കച്ചവടത്തിന് വന്നവരാണ്. ഇവരൊക്കെ മുമ്പ് വന്നവരാണ്. ഗ്രീക്കുകാർ വന്ന് കച്ചവടത്തിന്, റോമാക്കാർ വന്ന്, അറബികൾ വന്ന് ഒരുപാട് പേര് വന്നു. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഈജിപ്തിൽ നിന്നും മറ്റുകൂടെ ആൾക്കാർ കച്ചവടത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ബ്രിട്ടീഷുകാർ ആ കച്ചവടം അങ്ങോട്ട് അവർ വികസിപ്പിച്ചിട്ട് അവർക്കെന്തായി, അധികാരം കൂടെ പിടിച്ചെടുക്കണമെന്നുള്ള മോഹം വന്നു. അധികാരം പിടിച്ചെടുത്ത് അപ്പോൾ അവർക്ക് ചൂഷണ മനോഭാവം വന്നു. രാജ്യത്തെ ചൂഷണം ചെയ്യണം, ജനങ്ങളെ ചൂഷണം ചെയ്യണം, എന്നുവെച്ചാൽ സാമ്പത്തിക ചൂഷണം. അവർ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുത്തി. അത് അവരുടെ ആ കച്ചവടത്തിൻ്റെ ബാക്കി പത്രമാണ്. വളരെ സുപ്രസിദ്ധമായ ബംഗാൾ ക്ഷാമം, 25 ലക്ഷത്തിലധികം ജനങ്ങൾ മരിച്ചത് ബ്രിട്ടീഷുകാരുടെ ചൂഷണം കൊണ്ടാണ്. അതതിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാരുടെ. അതും നമ്മൾ മനസ്സിലാവണം. അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയണം. അവർ ചൂഷണം ചെയ്യും. ഇവിടെ അവർ ഓരോ രാജാക്കന്മാർക്കും ഭീമമായ തുക കപ്പം ചുമത്തി. ഓരോ രാജ്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തു. എന്താ പറയുന്ന, അടുത്ത രാജ്യം ആക്രമിച്ചാൽ നമ്മൾ സംരക്ഷിക്കാം, പക്ഷെ ഞങ്ങൾക്ക് കപ്പം തരണം. ആ കപ്പം ചുമത്തിയപ്പോൾ രാജാക്കന്മാരെന്ത് ചെയ്തു, ഈ ജനങ്ങളിൽ നിന്ന് വലിയ നികുതി പിന്നെ പിരിച്ചെടുക്കാൻ അവർ ബാധ്യസ്ഥരായി. ഇവിടെ ഈ മുലക്കരവും തലക്കരവും ഒക്കെ വരുന്നതിനൊരു കാരണവും അതാണ്. അന്ന് ഇവർക്കും ഈ ബ്രിട്ടീഷുകാർക്കും ഒരു പങ്കുണ്ട്. അത് സാമ്പത്തിക ചൂഷണത്തിന്റെ വശമാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. അത് ശശി തരൂരിൽ ആര് പറഞ്ഞാലും. പിന്നെ ബ്രിട്ടീഷുകാർ ചെയ്ത സംഭാവന എന്ന് പറയുന്നത് എന്താണ്? സാംസ്കാരികമായി എന്താണ്, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി ഒക്കെ അവർ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. സാംസ്കാരികമെന്ന് വെച്ചാൽ ആർഷ സംസ്കാരം, അത് ഇവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ തിരുവിതാംകൂർ നടപ്പിലാക്കുന്ന ബ്രിട്ടീഷുകാരാണ്. ആ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CPC, അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എല്ലാ മനുഷ്യർക്കും ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ എന്നുള്ള നിയമം വരുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ വരിച്ചിരുന്ന മനുസ്മൃതി നോക്കിയാണ്, ബ്രാഹ്മണൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിലെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരത്തേക്ക് നാട് കടത്തും, ഇത്രയേ ഉള്ളൂ. ഏറ്റവും കൂടി അത് കടുത്ത ശിക്ഷയാണ്. ഇല്ലെങ്കിൽ അയാൾ 3 ദിവസം ഗായത്രി ജപിച്ചാൽ മതി, ആ പാപത്തിൽ നിന്ന്, കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ സമയം ഇത് മറ്റൊരു ജാതിക്കാരനായാലും ശരി, അത് ഓരോ ജാതിക്കും അനുസരിച്ച് താഴോട്ട് താഴോട്ട് വരും. ആ ജാതിക്കാരാണ് ചെയ്യണമെങ്കിൽ അവൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അവൻ്റെ 2 കാലിലും 2 വടം കെട്ടിയിട്ട് 2 സൈഡിലും ആനയെ കൊണ്ട് അതിനെ വലിച്ച് പിടിപ്പിക്കും. 2 കാലിലും 2 വടം കെട്ടും, ഓരോ വടം കെട്ടും, 2 വടമല്ല ഓരോ വടം, 2 സൈഡിലും ആനയെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, പിന്നെന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതായിരുന്നു അന്നത്തെ നിയമവ്യവസ്ഥ. അത് നോക്കുന്നവൻ്റെ ജാതി അനുസരിച്ചിട്ടാണ്. അന്ന് തീണ്ടൽ ജാതികൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോ തണ്ടാർ എന്ന് പറയുന്ന അന്ന് രാജാവ് കൊടുക്കുന്ന ഒരു സ്ഥാനമായിരുന്നു ആ കാലഘട്ടം. തണ്ടാർ ജാതിക്ക് ഈഴവർ തീണ്ടൽ ജാതിയായിരുന്നു. അവരുടെ മേലിൽ എല്ലാ തരത്തിലുള്ള അധികാരവും ഉണ്ടായിരുന്നു. നായന്മാർക്ക് അവരുടെ താഴോട്ടുള്ള എല്ലാവരും തീണ്ടൽ ജാതിക്കാരായിരുന്നു. അപ്പോൾ തീണ്ടൽ ജാതിക്കാരൻ തീണ്ടിക്കഴിഞ്ഞാൽ നായരെപ്പോഴും വാളും കൊണ്ട് നടക്കുന്നത് ഏവനെങ്കിലും തീണ്ടി അവനെ വെട്ടാൻ വേണ്ടി കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കളയും. അതിന് വിചാരണയില്ല, ശിക്ഷയില്ല, ചോദ്യം ചെയ്യലില്ല. ഇതൊക്കെ അന്ന് ഏർപ്പെടുത്തിയ നിയമങ്ങളാണ്. അപ്പോൾ തീണ്ടിയാൽ തീണ്ടുന്നവനെ കൊല്ലാൻ അധികാരമുണ്ടായിരുന്നു ഓരോ വർഗങ്ങളും. ഇത് താഴോട്ട് താഴോട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇതിലാരും മാറിയിരുന്നില്ല. പിന്നെ ജാതികളുടെ ഈ നിയമങ്ങൾ ഉപജാതികളിലും ഉണ്ടായിരുന്നു, എല്ലാ ജാതികളിലും ഉപജാതികളുണ്ടായിരുന്നു, അതിലും മേൽ കീഴ് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തെ നിയമങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് മാറ്റിയാരാണ്? ബ്രിട്ടീഷുകാരാണ്. ഒരു കുറ്റം ചെയ്താൽ ജാതി നോക്കാതെ എല്ലാവർക്കും ഒരേ ശിക്ഷ. ഇതിനെക്കുറിച്ച് ശശി തരൂർ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ സാമ്പത്തിക വശത്തെക്കുറിച്ചായിരിക്കും പറഞ്ഞത്. അത് ശരിയാണ്. അത് പറയത്തില്ല, കാരണം പുള്ളി അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പുള്ളി ഇവിടെ എന്താണ് ജനിച്ചെങ്കിലും ജീവിച്ചതും വളർന്നതും ഒക്കെ വിദേശത്താണ്. അപ്പം ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പുള്ളിക്ക് യാതൊരു ബോധവും കാണത്തില്ല. പുള്ളി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പുള്ളി വിദേശ മലയാളി. അത് പരാമർശിക്കാൻ പറ്റില്ല, അത് പറ്റത്തില്ല. അത് പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഒരു പുസ്തകങ്ങൾ എഴുതുമ്പോഴേ അതൊന്നും ഒരിക്കലും ഒരു സത്യസന്ധമായ നിലപാടായിരിക്കില്ല. അതിൻ്റെ അകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർക്ക് വോട്ട് എന്നുള്ള കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കക്ഷി മത്സരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ നായർ മെജോറിറ്റിയാണ്, അവരുടെ വോട്ടാണ് പുള്ളിക്ക് കിട്ടേണ്ടത്. പുസ്തകം എഴുതുമ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതത്തുള്ളൂ. അപ്പോൾ ഓരോ അല്ല, വേറെ ഇനി വേറെ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ, ഇനി തമിഴ്നാട്ടിലാണെന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എഴുതുന്ന പുസ്തകം, വേറെ രീതിയിലായിരിക്കും. ഓഹോ, അതുമൊക്കെ ഈ തിരുവനന്തപുരം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും എഴുതുന്നത്. അതൊക്കെ ഈ അമ്പത്കറൊക്കെ പല സന്ദർഭങ്ങളിലും പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ എടുത്തിട്ട് ഇത് അതിനെ ഒന്ന് തനിക്ക് അനുകൂലമായ രീതിയിൽ അപ്പൊ അംബേദ്കറിനെയൊക്കെ എന്താണ് കോർ ഐഡിയ അതൊരിക്കലും പറയത്തില്ല. ഈ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആ കാര്യമൊന്നും അതി എനിക്കറിയില്ല, അതി വിശദമായി ചർച്ച ചെയ്യുമോ എന്നുള്ള കാര്യം. ചർച്ച ചെയ്യാതെ തന്നെ അതൊക്കെ പരാമർശിച്ചു പോകുന്നത് അവിടെയാണ് അംബേദ്കറുടെ ഐഡന്റിറ്റി തെളിച്ചറിയുന്നത്. ഗാന്ധിജിയുമായിട്ട് എന്തുകൊണ്ടാണ്? ഗാന്ധിജി ചാതുർവർണ്ണയത്തെ വളരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അവസാന കാലത്ത് മാറ്റം വന്നേ ഉള്ളൂ. ചാതുർവർണ്ണയത്തിന്റെ ഒരു ആളായിരുന്നു ഗാന്ധിജി. അപ്പോ പിന്നെ പിന്നെ പിന്നെ എന്തുകൊണ്ട് ഗുജറാത്തിലാണ് ജനിച്ചു വളർന്നത്? തന്റെ ഓരോ മനുഷ്യന് ചിന്തിക്കുന്നത് അവനവന്റെ സാഹചര്യങ്ങളാണ്. അത് അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട്. ഗാന്ധിജി ഇംഗ്ലീഷിലും എഴുതും മറാഠിയിലും എഴുതും. മറാഠിയിൽ ജാതിയെക്കുറിച്ച് എഴുതുന്ന ഒന്നായിരിക്കും, ഇംഗ്ലീഷിൽ എഴുതുന്ന വേറെ ഒന്നായിരിക്കും. അപ്പോൾ ഇതിലെവിടെയാ സത്യാന്വേഷണം? ഇത് അംബേദ്കർ എടുത്തു കാണിക്കുന്നുണ്ട്. ഒരാൾ സത്യത്തോട് ഹരിചന്ദ്രനാണോ അത്രയും വലിയ ഇതുള്ള ആണെന്ന് പറഞ്ഞാൽ എന്തിനാ ഈ രണ്ടെഴുത്ത്? അപ്പോൾ ഇംഗ്ലീഷിൻ്റെ വായനക്കാർ വേറെയാണ്, മറാഠി വായനക്കാർ വേറെയാണ്. അപ്പോൾ അതിന് സത്യസന്ധതയുണ്ടോ? ഇല്ല, അവിടെ രാഷ്ട്രീയമാണ്. അപ്പൊ ഈ ഗാന്ധി സത്യാന്വേഷണ പരീക്ഷണം എന്നൊക്കെ പറയുന്നത് അത് ശരിയാണ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വളർന്നു വന്ന സമയത്ത് ഗാന്ധിജിക്ക് ആ കുടുംബ പശ്ചാത്തലം കൊണ്ട് സത്യത്തോട് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ഒരുപാട് പരീക്ഷണങ്ങളെ കാണത്തി, സത്യത്തിൽ അങ്ങനെ മുമ്പോട്ട് വന്നു. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഗാന്ധിജി എന്ത് ചെയ്തു, നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരനായി. അതുകൂടെ മനസ്സിലാക്കണം, നല്ല ഒന്നാം തരമായ രാഷ്ട്രീയ. അപ്പൊ രാഷ്ട്രീയത്തിൽ വരുമ്പോ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഒരുപാട് വിട്ടുവീഴ്ചകൾ സത്യത്തിനൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ സത്യത്തിൽ നിന്ന് രാഷ്ട്രീയം നടത്തത്തില്ല. വിട്ടുവീഴ്ച എന്ന് പറയുന്നതാണ്, അടവ് നയങ്ങൾ എന്ന് പറയുന്നതാണ്, അത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കണ്ടെത്തിയ ആളാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞ എന്തോന്ന് മഹാത്മാ, ഞാൻ മഹാത്മാവെന്നൊന്നും പറയുന്നു പറയില്ല എന്ന് പറഞ്ഞു. അംബേദ്കറുടെ ഇന്റർവ്യൂ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ മഹാത്മാവെന്നൊന്നുമല്ല, എപ്പോഴും പറയുന്ന മിസ്റ്റർ ഗാന്ധി എന്നേ പറയത്തുള്ളൂ. ഏത്? ആ, അതിന് മുമ്പ് അത് ശരിയായിരുന്നു എന്ന് വിചാരിച്ച് ഗാന്ധിജി ഒരു മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഗാന്ധിജിക്ക് ഒരുപാട് ക്വാളിറ്റികളുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ വന്നപ്പോൾ ഈ ഇന്ത്യയുടെ സാമൂഹികമായ വിഷയങ്ങളെ അഡ്രസ് ചെയ്തപ്പോൾ ഗാന്ധിജി യാഥാർത്ഥ്യ ബോധത്തോടെ അല്ല അത് ചെയ്തു മറിച്ച് അവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണമായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നു. കേവലമായ ഒരു രാഷ്ട്രീയം, യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. അവിടെയാണ് വ്യത്യാസം വന്നത്. ബാക്കിയൊക്കെ ശരി, ഗാന്ധിജിയുടെ സഹന സമരവും അതൊക്കെ ഒരു വലിയ പരീക്ഷണവും അതൊക്കെ ആയിരുന്നു. ഗാന്ധിജിയുടെ മഹത്വത്തെ നമ്മൾ കുറച്ചല്ല പറയുന്നു, അതൊക്കെ ഉണ്ട്. രാഷ്ട്രപിതാവാണ്, അതൊക്കെ ശരി. ഗാന്ധിജിയെ കൊന്നത് തെറ്റ് തന്നെയാണ്, അതെല്ലാം സംഗതി ശരി തന്നെയാണ്. പക്ഷെ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതും അംഗീകരിച്ചേ പറ്റും. അതുപോലെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ചൂഷണം നടത്തിയെന്നും രാജ്യത്തെ കീഴ്പ്പെടുത്തിയെന്നും പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷെ അവരുടെ സംഭാവനകൾ സാംസ്കാരിക, ശരിക്കും ഇവിടെ എന്താണ് സാംസ്കാരികമായ ഒരു സംഭാവന ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. യൂറോപ്യൻ ജ്ഞാനോദയം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ആശയം ഇന്ത്യയിലെത്തിയത് ബ്രിട്ടീഷുകാരിലൂടെയാണ്. അവിടെയാണ് സഹോദരനയ്യപ്പൻ പോലെയുള്ളവർ, എന്നാണ് എനിക്ക് തോന്നുന്നത് 1917 തോന്നുന്നു, സഹോദര സംഘം എന്നാ ഉണ്ടാക്കിയത്. നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, എനിക്ക് തോന്നുന്നു 1917 എന്നാണ്. അപ്പൊ ആ 1917 മുതൽ സഹോദരനയ്യപ്പനെ പോലെയുള്ളവർ ഇവിടെ കൊണ്ടുവന്ന ഒരു മാറ്റം, അതിന് സ്വാധീനിച്ചത് യൂറോപ്യൻ ജ്ഞാനോദയമാണ്. അതുപോലെയൊന്നും ഇവിടെ സംഭവിച്ചില്ലെങ്കിലും അതിനെ എൻലൈറ്റ്മെന്റ് എന്ന് വിളിക്കുന്നതാണ്, അതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ബാക്കി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാം പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിരുന്നു. എല്ലാം റിനൈസൻസ് അല്ല, പിന്നെ എന്താണോ റിഫർമേഷനാണ്. അത് രണ്ടു രണ്ടാണ്, നവോത്ഥാനം വേറെ പരിഷ്കരണം വേറെ, രണ്ടാണ്. പരിഷ്കരിക്കുക, ഹരിസമാജികളും പരിഷ്കരണവാചികളും, രാജാറാം മോഹൻ റോയ് പരിഷ്കരണവാചി തീരുന്നത്, ബ്രഹ്മസമാജം എന്താണ് പരിഷ്കരണമായിരുന്നു. ഗുരുദേവൻ തുടങ്ങിയത് പരിഷ്കരണമായിരുന്നു. പക്ഷെ ഗുരുദേവൻ എന്ത് ചെയ്തു, ആ പരിഷ്കരണത്തിൽ നിന്ന് നവോത്ഥാനത്തിലേക്ക് കേരളത്തെ പതുക്കെ പതുക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതാണ് സഹോദരനയ്യപ്പനെ പോലുള്ളവരിലൂടെ പുറത്തു വന്നു. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്താണ് ഗുരുദേവൻ ഒരു മാറ്റത്തെ പ്രതിനിധാനം ചെയ്ത ആളാണ്. തുടക്കം പരിഷ്കരണത്തിലാണ്. പലരും പറയും ഗുരുദേവന് നവോത്ഥാനത്തിൽ സംഭാവനയൊന്നുമില്ല, ഗുരുദേവൻ ഒരു പരിഷ്കരണവാദിയാണ്. ശരിയാണ്, SNEP ഉണ്ടാക്കുമ്പോൾ തുടക്കം പരിഷ്കരണമായിരുന്നു. ഈഴവർക്ക് വേണ്ടി തന്നെയാണ് സംഘടന ഉണ്ടാക്കിയത്. പക്ഷെ അത് മുമ്പോട്ട് പോയപ്പോൾ ഗുരുവിന്റെ ചിന്താഗതികൾ എങ്ങനെ മാറി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആ അതിനാണ് നമ്മൾ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. പിന്നെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാരാണോ, ഇതിന്റെ ഗുരുദേവന്റെ പ്രാധാന്യം ഇവിടെ കുറച്ചത്, ബോധപൂർവം കുറച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണോ ആര് ഇ എം എസിനെ പോലെയുള്ള ആൾക്കാരാണ്. അത് എന്താണ് വർഗസമരം, ഗുരു വർഗസമരത്തിന്റെ അല്ല ബൂർഷ്വ എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇ എം എസിനെ പോലെയുള്ള ആൾക്കാർ. മാർക്സിസം ഒരു അന്ധവിശ്വാസമാണ്, അത് തിരിച്ചറിയാൻ കഴിയാത്ത ഇ എം എസിനെ പോലെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞത്, ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറയ്ക്കാൻ ശ്രമിച്ചത്. അതിന് വർഗസമരത്തിൽ ഗുരുവിന് സംഭാവനയൊന്നുമില്ല എന്ന് പറഞ്ഞു. ജാതീയതയല്ലാതെ, ജാതീയതയല്ല. എം എസ് ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്ന എന്താണ് വർഗസമരമാണ്. ആ വർഗസമരം എന്ന് പറയുമ്പോൾ അതിൽ മാർസിയൻ അന്ധവിശ്വാസമാണ്. എങ്ങനെ നല്ല പുള്ളിയുടെ ആദർശം അതായിരുന്നു, മാർസിയൻ അന്ധവിശ്വാസമായിരുന്നു പുള്ളി കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ അതിന്റെ കണ്ണിലൂടെ നോക്കിക്കഴിയുമ്പോ ഗുരു എന്താണ് പുരോഗമനക്കാരനാണെങ്കിൽ വർഗസമരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. മാർസിയൻ ആശയം എന്താണ്, വർഗസമരം എന്ന് പറയുന്ന ഒരു എന്താണ് ഒരിക്കലും പ്രായോഗികമാകാത്ത ഒരു അന്ധവിശ്വാസമാണ്. ലോകത്തൊരിക്കലും ഇനി നടപ്പിലാകാൻ പോകാത്ത ഒന്നാണ് അന്ധവിശ്വാസമാണ് വർഗസമരം. ഗുരു വർഗസമരത്തിന്റെ ആളായില്ല, മാർസിസ്റ്റായില്ല എന്നുള്ളതാണ് ഇ എം എസിന്റെ പരാതി. അവിടെയാണ് ഗുരു ഇ എം എസ് എഴുതി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇന്ന് അതിനൊന്നും എന്താണ് അതിനൊന്നും സമൂഹം വലിയ വില കൽപ്പിക്കുന്ന ഒന്നല്ല ഈ എന്താണ് മാർസിസം. ഇ എം എസ് ഒക്കെ പറയുന്ന വർഗസമരം ഒന്നും ഒരിക്കലും നടപ്പിലാകാത്ത കാര്യങ്ങൾ. അവിടെ ഇ എം എസ് പറയുന്ന വർഗവിഭജനം അതൊന്നും ഇന്നൊരിക്കലും പറ്റില്ല. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ ഒരു കാലഘട്ടത്തിൽ വ്യവസായ വിപ്ലവം വന്ന് അവിടെ തൊഴിൽ ഉടമ ബന്ധങ്ങളിലൊക്കെ വലിയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ യൂറോപ്പിനെ കണ്ടുകൊണ്ട് എഴുതിയാണ്. അതിന് ഇന്ത്യൻ പശ്ചാത്തലവുമായിട്ട് പോലും ഒരു ബന്ധവും. പിന്നെ അത് പരാജയമാണ്, അതിന് ഉറച്ചു നിന്നാൽ അത് പരാജയപ്പെടും. അതാണ് റഷ്യയിലും മറ്റും കമ്മ്യൂണിസം പരാജയപ്പെട്ടത്. മാർസിന്റെ പ്രധാനമായ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്, ഭൂമി ഭൂ ഉടമസ്ഥത കർഷകന് പാടില്ല, അത് സ്റ്റേറ്റിനായിരിക്കും. ഇത് നടപ്പിലാക്കിയാണ് റഷ്യയിൽ മൊത്തം തകർന്നു പോയത്. പിന്നെ മാർസിന്റെ കൂലിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ അത് അബദ്ധമാണ്. കമ്മോഡിറ്റിയെക്കുറിച്ചുള്ള സിദ്ധാന്തം അത് അബദ്ധമാണ്. മാർസിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം അത് അബദ്ധമാണ്. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളാണെന്ന് പിൽക്കാലത്ത് ചിന്തകന്മാർ കണ്ടെത്തിയ ഒന്നാണ്. അതുകൊണ്ട് ഇന്നും അങ്ങനെ ഈ മാർസിസം എന്ന് പറയുന്ന ഒന്നില്ല അവരുടെ. ഒരിടത്തും അതില്ല, അത് നടപ്പിലാക്കാനും പറ്റത്തില്ല. നടപ്പിലാക്കിയാൽ അത് ഏകാധിപത്യമായി പോവും. അതാണ് കംബോഡിയയിൽ പോൾ പോട്ടും തെക്കൻ കൊറിയയിൽ ഒരാളുണ്ടല്ലോ, ആരാണ് തെക്കൻ കൊറിയയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏകാധിപതികൾ അവിടെ എവിടെയൊക്കെ മാർസിസം നടപ്പിലാക്കാൻ ശ്രമിച്ചോ അവിടെയുള്ള ഏകാധിപതികളെ ഉണ്ട്. ഇപ്പൊ ചൈനയിലിരിക്കുന്ന ഒരു ഏകാധിപതിയാണ്, അയാൾ ഭരണഘടന വേദി ചെയ്ത് അവസാനം വരെ താൻ അങ്ങനെ നിയമം കൊണ്ടുവന്നു ചൈനയിൽ. അങ്ങനെ റഷ്യയിൽ പോയിരിക്കുന്ന ഏകാധിപതി എവിടെ കമ്മ്യൂണിസം ഉണ്ടോ അവിടെ ഏകാധിപത്യമാണ്. തൊഴിലാളി സർവാധിപത്യം ഒന്നും ഒരിക്കലും വരത്തില്ല. അതിനനുസരിച്ച് ഈ മാർസിയൻ അന്ധവിശ്വാസികളാണ് ഗുരുവിനെ, ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിച്ചത് കേരളത്തിൽ. അത് വിശ്വസിക്കും. പിന്നെ ഇന്നിപ്പോ കേരളത്തിൽ മത്സ്യമൊന്നുമല്ല നടപ്പിലാക്കുന്നത്. ഇന്നിപ്പോ അതൊക്കെ ഇന്നിപ്പോ ഒരു പാർട്ടി ഇങ്ങനെ നൽകിയ കുറെ സ്തുതിപാഠകരെ ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങാനുള്ള ഓരോരോ നയങ്ങളുണ്ടാക്കുക, അതുകൊണ്ട് മതപ്രീണനങ്ങളും പിന്നെ കുറച്ച് പരിപാടികളും. മനസ്സിന്റെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നോളജി എതിർത്ത ആളാണ് മാർസ്. ടെക്നോളജി എന്ന് വെച്ചാൽ യന്ത്രവൽക്കരണം. അതിന് മാർസ് പറഞ്ഞ ന്യായം എന്തെന്ന് വെച്ചാൽ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടും. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടില് പിന്നെ ഒരു പൾവറൈസർ ഗോതമ്പ് പൊടിക്കുന്ന മെല്ലൊരാൾ കൊണ്ടിട്ടപ്പോഴത്തേക്ക് അവിടെ പോയി സമരം നടത്തി. ഞാൻ പോയില്ല. നെല്ലുകുത്ത് തൊഴിലാളികളുടെ ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്, കഥയൊന്നുമല്ല. നെല്ലുകുത്ത് തൊഴിലാളികളുടെ പിന്നെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഇവിടെ നെല്ല് കൊയ്ത്ത മെഷീൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ പോയി സമരം ചെയ്തത് അന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. എന്തെല്ലാം സമരം ഇവിടെ നടത്തി. കമ്പ്യൂട്ടർ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കരുനാഗപ്പള്ളിയിൽ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അയാൾക്ക് 10 കമ്പ്യൂട്ടർ കൊടുത്തു. ഇവിടെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ സാക്ഷ വാസ്തവത്തിൽ ഇന്ത്യയിൽ വലിയൊരു പരിവർത്തനം വരുന്ന ആളാണ് രാജീവ് ഗാന്ധി. ആ ഇത് ഇയാളുടെ 10 കമ്പ്യൂട്ടർ DVFA കയറി അടിച്ച് തകർത്ത് കളഞ്ഞു. അന്നൊരു കമ്പ്യൂട്ടറിന്റെ വില 4-5 ലക്ഷം രൂപയാണ്. അത് നടത്താൻ ചോദിച്ചില്ല, കാരണം കമ്പ്യൂട്ടർ ഉള്ളത് കാരണം വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടും. ഇതാണ് മാർക്സിസ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇത് മാർക്സ് എഴുതി വച്ചിരിക്കുകയാണ്. ഇതാണ് ഇവർ പിന്തുടരുന്നത്. ഇവരുടെ കുറ്റമല്ല. ഇവർ ഈ പറയുന്ന നരബലി നടത്തുന്നവരെക്കാളും വലിയ അന്ധവിശ്വാസികളാണ് ഇവര്. എന്നിട്ടിങ്ങനെ കേരളത്തെ കുട്ടിച്ചോറാക്കി, ഇങ്ങനെ എന്തൊക്കെ പുരോഗമനം വന്നോ അവിടെയൊക്കെ ഇവരെന്ത് ചെയ്തു, സമരം നടത്തി. നിങ്ങളൊക്കെ പഴയ മാർക്സിസ്റ്റുകാരല്ലേ, ചേർത്തലക്കാരൊക്കെ എല്ലാം കംപ്ലീറ്റ്. അന്ധവിശ്വാസികളാണ്. ഇങ്ങനെ ഈ കേരളത്തെ കൊട്ടിച്ചോറാക്കിയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചു. അന്ന് ഈ ഇവരിത് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, ബാംഗ്ലൂർ വളർന്നു. കമ്പ്യൂട്ടർ വ്യവസായം, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബാംഗ്ലൂരിലേക്ക് പോയി. കേരളത്തിൽ വരേണ്ടതെല്ലാം, കാരണം ഒന്നും ഇവര് സമ്മതിക്കത്തില്ല. പക്ഷെ ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല. അത് ഞാനൊരു മാർക്സിസ്റ്റ് വിരോധിയൊന്നുമല്ല. അല്ല, അത് വരും. കാരണം ഈ കോൺഗ്രസ്സുകാർ തുല്യമാകുന്ന എങ്ങനെയെന്നറിയാം. ഇപ്പൊ മാർക്സിസ്റ്റുകാർ ഇത് ചെയ്യുന്നത് അവരുടെ ആദർശത്തിന്റെ പേരിലാണ്. കോൺഗ്രസ്സുകാർ ഇന്നെ ഇവരോടൊപ്പം പിടിച്ചു നീക്കാൻ പിന്നെ അവർക്ക് ഏരിക്കാൻ പറ്റില്ല. ബദലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലാളികളെല്ലാം ഇവരുടെ കയ്യിലല്ലേ. അപ്പൊ ഇവര് ഈ കോൺഗ്രസ് എന്ന് വെച്ചാൽ ബോധമില്ലാത്ത ആൾക്കാരല്ലേ. അത് തന്നെ മാർക്സിസ്റ്റുകാർ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്കൊപ്പം തൊഴിലാളികളെ നീക്കണമെങ്കിൽ ഇവർക്കൊപ്പം എന്ത് ചെയ്യണം, മറ്റവർക്കും ചെയ്തേ പറ്റൂ. അവരതിന് നിർബന്ധിതനായാണ്. അവർക്കങ്ങനെ ഒരു ആദർശമൊന്നുമില്ല. ഇവർ ചെയ്യുമ്പം ബദൽ അവർ ചെയ്തില്ലെങ്കിൽ അവരുടെ കൂടെ പിന്നെ ആരെങ്കിലും നീക്കൂ. ഇവർ പഠിപ്പിക്കുന്ന എന്താണ്, തൊഴിൽ നഷ്ടപ്പെടും. ഞാൻ എത്രയോ ലേഖനങ്ങൾ ആ കാലഘട്ടത്തിൽ, കമ്പ്യൂട്ടർ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഈ ചിന്തയിൽ, ഞാൻ ചിന്തയൊക്കെ സ്ഥിരം വായിക്കുന്ന ആളായിരുന്നു. ദേശാഭിമാനി ഇതിനകത്തൊക്കെ നിരന്തര ലേഖനങ്ങളായിരുന്നു അവർ. ഇവർ എഴുന്ന നമ്മൾ അതിശയിച്ചു, അമേരിക്കയിൽ കമ്പ്യൂട്ടർ വന്ന് ഇത്ര 100,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ആശ്രയിലയിൽ നഷ്ടപ്പെട്ട് ഇവർക്കൊക്കെ ഈ കണക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇന്നെറ്റൊന്നുമില്ലല്ലോ, ഇവരും കണക്ക് എഴുതി കള്ളമാണ്. ആ യൂറോപ്പിൽ ഇത്ര തൊഴിൽ നഷ്ടപ്പെട്ടു, ഇത്ര ബാങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു, ഇതാ ഇവിടെ കോൺഗ്രസ്സുകാർ കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരാൻ പോവുകയാണ്, ബാങ്കുകളിലെല്ലാം തൊഴിൽ നഷ്ടപ്പെടും, ഇത് ഭയങ്കരമായ നാശം, ഇങ്ങനെ പറഞ്ഞ് എഴുതി എഴുതി എഴുതി ആൾക്കാരെ മുഴുവൻ തലതിരിച്ച് ഇവിടെ കമ്പ്യൂട്ടറും പോയി. എന്നിട്ട് എല്ലാം അവിടെ പോയി, നേരെ അങ്ങ് ബാംഗ്ലൂർ പോയി. കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിച്ച എല്ലാ തരത്തിലും ഇവരുടെ പ്രവർത്തനമാണ്. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ മറ്റു രാഷ്ട്രീയക്കാരും കൂടെ നിൽക്കും. അപ്പോൾ ഇന്നാണെങ്കിലോ ഇവരെല്ലാം കമ്പ്യൂട്ടറും കക്ഷത്ത് വെച്ചും കൊണ്ട് ടാബും കൊണ്ട് എല്ലാവരും അത് പിന്നെ ഇവിടെ പൊതുവൊരു സ്വഭാവമുണ്ട്. ഏത് കൊണ്ടുവന്നാലും ശരി, ഏതൊരു പാർട്ടി എതിർക്കും. അത് കാരണം എന്തെന്ന് വെച്ചാൽ വികസനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരാളുടെ പേരിലാകാൻ പാടില്ല. അല്ല അതെന്തായാലും ശരി, ഇപ്പൊ ഇവർ കൊണ്ടുവന്നപ്പോഴും കോൺഗ്രസ് തന്നെയല്ല എതിർക്കുന്നു, അത് രണ്ടും കണക്ക് തന്നെ ആ കാര്യത്തിൽ. കാരണം നേട്ടം ഒരാളുടെ പേരിൽ വരാൻ പാടില്ല, വരുന്നെങ്കിൽ ഞങ്ങളുടെ പേരിലേ വരാവും. പിന്നെ ഇപ്പൊ ഇതേ സംഗതി തന്നെയാണ് ഇത്രയും ജനസംഖ്യ ഇല്ലാത്ത നാസിക്കില് മോഡി കൊണ്ടുവരുന്നു, അതിനെ എതിർക്കുന്ന ആര്? ഇവിടെ ഇത് കൊണ്ടുവരുന്ന ഇവര് തന്നെ. അവിടെ ഇത്രയും ജനസംഖ്യ ഒന്നുമില്ല, ഇതേ റെയിലാണ്. അവിടെ വരുമ്പോഴത്തേക്ക് ഇവരവിടെ പോയി ഭയങ്കരമായി കർഷകരെ സംഘടിപ്പിച്ച് കൃഷിഭൂമി നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് അവിടെ എതിർക്കുന്നു. അപ്പൊ ഇവിടെ ഇവരെന്ത് ചെയ്യുന്നു? അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്തോന്നു? അപ്പൊ അവിടെ എന്തിനാ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ പറയാ, അവിടുത്തെ സാഹചര്യം എന്താ സാഹചര്യം? വെറും ഇവരെല്ലാം ഇങ്ങനെയാണ്. അവിടെ ഇത് നടപ്പിലാക്കുമ്പം ഇനി അവിടെ നടപ്പിലാകുമ്പം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ നടപ്പിലാകുമ്പം ബി ജെ പി എതിർക്കുന്നു. അപ്പൊ ഇവർക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയുന്നു? അതുകൊണ്ട് എന്താണ് ഗുരുവിന്റെ ഞാൻ പറഞ്ഞ എന്താണ് പരിഷ്കരണത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചുമാണ്. അപ്പോൾ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തിൽ കൊണ്ടുവന്ന ഗുരുവാണ്. അത് തുടങ്ങിയത് പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. ആണല്ലോ, എപ്പോഴും അത് ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഗുരു എവിടെയാണ്? ചെറായില് ആണെന്ന് തോന്നുന്നു. ചെറായില് സംസാരിക്കും പറയുന്നുണ്ട്, നിങ്ങൾ ആധുനികമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യണം, ഈ യന്ത്രങ്ങൾ വിദേശത്തുനിന്ന് കൊണ്ടുവരണമെന്നോ ഇവിടെയുള്ളവരെ അതിന് പരിശീലനം കൊടുക്കണമെന്നും എല്ലാം ഗുരു പറയുന്നുണ്ട്. ആ പഠിപ്പിക്കണമെന്നും ചെറായില്ലേ പറഞ്ഞത്? അതിനെ കുറിച്ചല്ല പറയുന്നത്, ഈ യന്ത്രത്തെ കുറിച്ച് പറയുന്ന എവിടെ? അത് പറ, എവിടെയാ? ചെറായില വിജ്ഞാനവർദ്ധിനി സഭയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായി യന്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്, വ്യവസായത്തിൽ യന്ത്രവൽക്കരണം നടപ്പിലാക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഏണസ്റ്റ് കർക്കിനെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു അതിലും ഈ യന്ത്രവൽക്കരണത്തെ കുറിച്ചാണ് ആ പ്രോജക്റ്റ് പറയുന്നത്. അപ്പോ അത് ആ പറയുന്നത് കാലത്തിനനുസരിച്ച് മാറുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു പുരോഗമനത്തിലേക്ക് വഴി കാണിച്ച ആള് തന്നെയാണ്. പിന്നെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, അതെല്ലാം എന്ന് പറയുന്നത് ആ പരിഷ്കരണത്തിന്റെ ഭാഗം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അത് അവിടെ അവസാനിപ്പിച്ചില്ല, ഗുരു തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഗുരുവിന്റെ പരിഷ്കരണങ്ങൾ ഒരിക്കലും അവസാനിച്ചിട്ടേ ഇല്ല, അത് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതുതായിട്ടൊന്നും തുടങ്ങേണ്ട കാര്യമില്ല, അത് മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. വെർണയൻസെൻസ് എന്ന് പറയുന്നത് അതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. റിഫർമേഷനിൽ അവസാനിപ്പിക്കുകയായിരുന്നില്ല. രണ്ടും നമ്മുടെ വ്യത്യാസം എന്താണ്? പരിഷ്കരണവും നവോത്ഥാനവും. അപ്പോൾ പരിഷ്കരണത്തിൽ തുടങ്ങി നവോത്ഥാനത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഗുരു സ്വീകരിച്ചത്. ഈ തരത്തിലുള്ള എന്താണ് ടേമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഗുരുവിൻ്റെ പ്രവർത്തനത്തെ ആ ശൈലിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു നിലപാട് ആ കാലഘട്ടത്തിൽ വേറെ ആരും എടുത്തിട്ടില്ല. വേറെ കേരളത്തിൽ ഒരു മനുഷ്യർക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. അങ്ങനെ ഒരു മാറ്റം, മാറ്റത്തിന്റെ ആളായിട്ടാണ് ഗുരുവിനെ കണക്ക്, അല്ലാതെ യാഥാസ്ഥികനായിട്ടല്ല. ആ രീതിയിൽ ഗുരുവിനെ ഇന്നും സമൂഹം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവിനെ ഇങ്ങനെ കണ്ണാടി പെട്ടിക്കകത്ത് വച്ച് പൂജിക്കേണ്ട ഒരാളാണെന്നുള്ള നിലയിൽ മാത്രം നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റത്തിന്റെ ആളായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ഒരുപാട് ദോഷമുണ്ടായി. അതുകൊണ്ട് എന്ത് മാറി കേരളത്തിൽ സംഭവിച്ചെന്താണ് നമുക്ക്? അന്നത്തെ കാലഘട്ടത്തിൽ കുമാരനാശാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുദേവൻ, അതിനെ ഗുരുദേവനെ ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് എല്ലാവർക്കും സമ്മതനായിരുന്നു അല്ലേ? പക്ഷെ ഇന്നാണെങ്കിലോ ഗുരു എന്ന് പറഞ്ഞ ഒരു ജാതിയുടെ സിമ്പലായി മാറി. ദേശീയ പതാക എന്ന് പറഞ്ഞ മുകളിൽ കുങ്കുമവർണം, നടുവിൽ പച്ച, അടിയിൽ എന്താണ്? അടിയിൽ എന്താണ്? മുകളിൽ എന്താണ്? ഏറ്റവും മുകളിൽ കുങ്കുമവർണം, നടുവിൽ പച്ച, അടിയിൽ വെള്ളയല്ലേ? വെള്ള നടത്തി. ശരി, ഇത് ദേശീയ പതാക എന്ന് പറയുന്ന ഇന്ത്യയുടെ സിമ്പലാണ്. അതുപോലെ ഗുരു ഇപ്പം എന്തായി മാറി? ജാതിയുടെ സിമ്പലായി മാറി. ഗുരുവിനെ, ഗുരുവിലൂടെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരു ജാതിയെ തിരിച്ചറിയുന്നു. ജാതിയിലൂടെ ആരെ തിരിച്ചറിയുന്നു? ഗുരുവിനോട്. അങ്ങനെയായി മാറി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്താണ് അതിന് കാരണം? ഗുരുവിനെ ശരിയായ രീതി വിലയിരുത്താത്തതുകൊണ്ടാണ്. ഗുരുവിനെ ശരിയായ രീതി വിലയിരുത്താത്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ ജാതി അഭിമാനമുള്ളവർ ഇതുകൊണ്ട് തൃപ്തരാണ്. ഞങ്ങളുടെ സ്വന്തം, നമ്മുടെ സ്വന്തമാണ് എന്ന് പറയുന്നതുകൊണ്ട് തൃപ്തരാണ്. പക്ഷെ ഇതിനെയൊക്കെ ഉണ്ട്, നടരാജ ഗുരുവൊക്കെ ഇതിനെ ശക്തമായി എതിർത്ത ആൾക്കാരാണ്, ഇങ്ങനെ ഗുരുവിനെ ഒരു സിമ്പലാക്കുന്നതിന്. പക്ഷേ അവിടെ നടരാജഗുരുവിന് വന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ആ സാമൂഹ്യ വശത്തെ നടരാജഗുരു വിലയിരുത്തിയില്ല. നടരാജഗുരുവിനെ സംബന്ധിച്ച് ഗുരു എന്താണ്? വെറും ഒരു തത്വചിന്തകൻ, വെറും തത്വചിന്തകനായി വ്യാഖ്യാനിച്ചു. ഗുരുവിൻ്റെ ഈ സാമൂഹിക മാറ്റത്തെ, സാമൂഹിക വീക്ഷണത്തെ ഉൾക്കൊണ്ടില്ല. അതാണ്. പക്ഷേ ഗുരുവിൻ്റെ ആ നേർമ്മയെ മനസ്സിലാക്കിയ ആളാണ്. അത് നടരാജഗുരു മനസ്സിലാക്കുന്നുണ്ട്. ആ പരമ്പരയിൽ യതി കുറേ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. യതിക്ക് കുറേയധികം മാറ്റം ഉണ്ടായിരുന്നു. യതി അതിനെയും കൂടെ മനസ്സിലാക്കിയ ആളായിരുന്നു. ശിവേരിയിൽ ഒരിക്കലും അതിന് പിന്നെ ഒരിക്കലും ഗുരുവിനങ്ങനെ ഗുരുവിൻ്റെ എന്താണോ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഗുരുവിനെ ഒരിക്കലും അവതരിപ്പിക്കാൻ ശിവേരിയിൽ നിന്നൊരു ശ്രമം ഉണ്ടായിട്ടില്ല. കാരണം ശിവേരി ശ്രമിച്ചതെന്തെന്ന് വെച്ചാൽ ഗുരുവിനെ വെച്ച് എത്രമാത്രം കച്ചവടം നടത്താമെന്നുള്ള ബിസിനസ്സിലാണ് ശ്രദ്ധിച്ചത്. ബിസിനസ് തന്നെയാണ്, പക്ഷെ ഗുരുവിനെ വെച്ചല്ല അത് ചെയ്യേണ്ടത്. പ്രബലം എന്ന് വെച്ചാൽ ഗുരു എങ്ങനെയാണോ അത് അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. അതിന് മെനക്കെട്ടില്ല. അതിന് പകരം എന്ത് ചെയ്തു? അത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശിവരുടെ സ്വാമിമാരെ കുറിച്ച് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കും. അപ്പോൾ ചുവരിലെ മെമ്പർ, ബോർഡ് മെമ്പർ ഒക്കെ ആയിരുന്നു ഒരു സ്വാമി. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് കുറേ സ്ഥലങ്ങളുണ്ട്, എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ അല്ല, വിദേശത്താണ്. അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിൽ ഓഫീസൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ഒരു സ്വാമിയെ ആ ഓഫീസിൽ ചെന്നു, ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ചുവരി മഠത്തിന് പിന്നെ ഒരു കോളേജ് സ്ഥലം അന്വേഷിച്ചു കിടക്കുകയാണ്. അപ്പോൾ അതിന് സ്ഥലം വേണം, അതുകൊണ്ട് ഈ സ്ഥലം കൊടുക്കും. ആ സ്ഥലം കൊടുക്കാൻ പോവുകയാണ്, കൊടുക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ കോടിക്കണക്കിന് വിലയുള്ള സ്ഥലമാണ്, ചെറിയ തുകയൊന്നുമല്ല എന്ന് ചോദിച്ചു ഇവിടുത്തെ സ്വാമി. ബോർഡ് മെമ്പർ വലിയ ഇവിടുത്തെ വലിയ കൊണാണ്ടറൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്താ കൊടുക്കാമല്ലോ. പിന്നെ അടുത്ത് ശിവേരി മഠത്തിനായതുകൊണ്ട് വിലയിൽ കുറച്ചൊരു ഇളവ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മഠത്തിനല്ലേ വിലയിൽ കുറച്ച് ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു. ഇയാൾ ഇങ്ങനെ ശിവേരി മഠത്തിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുകയാണ്. ഇത് കഥയല്ല. ഈ ആള് കുറച്ച് ദിവസം മുമ്പ് എന്നെ ഇവിടെ കാണാൻ വന്നിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഒരു ദിവസം വൈകുന്നേരം രണ്ടുമൂന്ന് പേര് ഒരു ബെൻസ് കാറിലൂടെ വന്ന് ഉണ്ടായിരുന്നു. ഇതാ കക്ഷി പ്രായമുള്ള ആള്. അപ്പോ എന്നെ ബന്ധപ്പെട്ട് ശിവേരി മഠത്തിന് ഞാൻ ഇങ്ങനെ വന്നു കുറച്ച് വില കുറച്ച് കൊടുക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് എന്നെ ബന്ധപ്പെട്ടു. ഞാനിവിടെ വരുന്ന അറിയാൻ ഒരുപാട് കാലമൊന്നും അല്ലായിരുന്നു, അടുത്ത കാലത്താണ്. അപ്പോ ഞാൻ പറഞ്ഞു ശിവേരി മഠത്തിന് കോളേജാ, യൂണിവേഴ്സിറ്റി, കോളേജല്ല യൂണിവേഴ്സിറ്റി. ഇവിടെ എന്തോ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആലോചന കടക്കുന്നുണ്ടായിരുന്നല്ലോ, വിശുദ്ധാൻ സ്വാമിയിലെന്നും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്കും തോന്നി യൂണിവേഴ്സിറ്റി എന്നുള്ള ഞാനും കേട്ട്. വിശുദ്ധാൻ സ്വാമി എന്നോട് നേരിട്ട് പറഞ്ഞാണ് ഇനി അങ്ങനെ വല്ലതുമാണോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒന്നാലോചിച്ച് പിന്നെ അടുത്ത ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ തട്ടിപ്പാണ്. അപ്പം സന്യാസി, ആ സന്യാസി തന്നെയാണ്. സന്യാസിയുടെ പേരും പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ മനുഷ്യനോട് എന്ത് പറയാനാണ്? ഞാൻ ശിവേരി കുറിച്ച് ഇവിടെ ഇരുന്ന് നിങ്ങളോടൊക്കെ പറയുമെങ്കിലും പുറത്തുള്ള ഒരാളിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ ശിവേരി അപകീർത്തിപ്പെടുത്തി പറയുന്നു? പറയാൻ പറ്റില്ലല്ലോ. ശിവേരിയുടെ സന്യാസി ആണെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ ആരോ ശിവേരിയുടെ പേരിൽ തട്ടിപ്പിന് വന്നാണ്. അത് ശിവേരിയുടെ നല്ല ഒരു സന്യാസിയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ശിവേരി അന്വേഷിച്ച അവിടെ ഇപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോ ശിവഗിരിക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരാൾ പോയി ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഗുരുദേവന്റെ പേര് പറഞ്ഞ് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ ഇവിടത്തെ ആര് ബോർഡ് മെമ്പറൊക്കെ ആയിട്ടുള്ള സന്യാസിമാര് തന്നെ പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്മീഷൻ ആരടിക്കുന്നു? ഈ പോകുന്നവര്. റിയൽ എസ്റ്റേറ്റിന് ഒരു സ്വാമി പോയാലും ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. അത് വേണ്ടി വന്നാൽ അതും ചെയ്യാം. പക്ഷെ ഗുരുദേവൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി കച്ചവടം നടത്തുക. ഗുരുവിനെ കൂടെ വിറ്റ് അതിൻ്റെ ഇടയ്ക്ക് കൂടി കാശുണ്ടാക്കുക, അതാണ്. അത് വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ പലതും മനസ്സിൽ ഉള്ളിയിരിക്കുമ്പോഴാണ് ഞാൻ ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇത് ഇവിടെ ഇവിടുത്തെ സ്വാമിമാരിങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ശിവരിയുടെ സ്വാമിമാർ ഇതൊക്കെ വെച്ച് കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ്. ഗുരുവിനെ ശരിക്കും കച്ചവടം നടക്കും. ഞാനത് ഇടപെടാതിരുന്നുവെങ്കിൽ ആ കച്ചവടം ചെലപ്പോ വിജയിച്ചന് എന്തോന്നു കുറെ കാശ് കിട്ടും. ഇവർക്ക് ഈ കാശൊക്കെ ഉണ്ടാക്കി ഇവരെന്ത് ചെയ്യുന്നു? സന്യാസിമാരാണെന്ന് പറയുന്നു. ഇവർ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവരെങ്ങനെയാ ചെയ്യുന്നു? അല്ല, പൈസ കൊണ്ട് എന്താ ആനന്ദിക്കുന്ന അവര്? പൈസ ആനന്ദിക്കില്ലല്ലോ. സന്യാസിമാരിങ്ങനെ പൈസ ഉണ്ടാക്കിട്ട് ഗുരുവിനെ വിറ്റ് കാശുണ്ടാക്കിട്ട് അത് പിന്നെ എനിക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയൊന്നും വന്നില്ല. എനിക്ക് മനസ്സിലായത് എന്താണ്, തട്ടിപ്പാണ്. സ്വാമിയുടെ പേര് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവരൊക്കെ നാളെ ഇവരൊക്കെയാണ് ഇവിടെ തയ്യാറായി മാറുന്നത്, ദിവ്യശ്രീകളാകുന്നു. ദിവ്യശ്രീ നാളെ എഴുതി വയ്ക്കും ദിവ്യശ്രീ ഇന്നാര് ഇന്ന് പരിപാടി ഇതൊക്കെയാണ്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ഒഴിച്ചു വച്ച് സമാധിയും കെട്ടി ആഘോഷം നടത്തും. ഇത് എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ്.